പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. കാക്കിക്കുപ്പായത്തിനുള്ളിൽ ഒരു കവി ഹൃദയമുണ്ട്, ഒരു കലാകാരനുണ്ട്, ഒരു ഗായകനുണ്ട്. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. മാനത്തെ ലോകത്ത് നിന്നാരോ മഴവില്ലിൻ പാലം കടന്നല്ലോ, മാനത്തെ ലോകത്ത് നിന്നാരോ മഴവില്ലിൻ പാലം കടന്നല്ലോ, നീല പീലി കണ്ണും നീട്ടിയേതോ മോഹം തൂവർണ്ണങ്ങൾ വാരിച്ചൂടി, നീല പീലി കണ്ണും നീട്ടിയേതോ മോഹം തൂവർണ്ണങ്ങൾ വാരിച്ചൂടി. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. സ്നേഹത്തിൻ ഏകാന്ത തീരത്ത് സ്വർഗത്തിൻ വാതിൽ തുറന്നല്ലോ, സ്നേഹത്തിൻ ഏകാന്ത തീരത്ത് സ്വർഗത്തിൻ വാതിൽ തുറന്നല്ലോ, മേലെ മുല്ലപ്പന്തൽ നീട്ടിയേതോ നീളം പൂങ്കാറ്റിൻ്റെ താലികെട്ട്, മേലെ മുല്ലപ്പന്തൽ നീട്ടിയേതോ മേളം പൂങ്കാറ്റിൻ്റെ താലികെട്ട്. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം.